ഞാനുമെന്നെ കൊണ്ടുവന്നിടുവാൻ, ഞാനുമെൻ കുടുംബവും എന്തുള്ളു, ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ, ഞാനുമെൻ കുടുംബവും എന്തുള്ളു, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ.